അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലല്ല, നമ്മുടെ ബ്രെയിനിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അറിവിന് സംഭവിക്കുന്നതല്ല, നമ്മുടെ ബ്രെയിനിന് എന്തെങ്കിലും ഉറക്കം പോലെ നമുക്ക് ഉണർവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും അറിവുണ്ടാവാത്ത, നമുക്ക് അറിവ് ഉണ്ടാകുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ ഉണർന്നല്ലേ ഇരിക്കുന്നു. അകത്തറിവ് ഉള്ളതിനാണ് ഉണർവെന്ന് പറയുന്നത്. നമ്മുടെ അകത്തെ അറിവ് എപ്പോഴും നമ്മുടെ അകത്താണ് ഉണ്ടാകുന്നത്. അറിവ് ഉള്ളപ്പോ നമ്മൾ ഉണർന്നിരിക്കുകയാണ്. ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ ഉള്ളിൽ അറിവില്ലെങ്കിൽ നമ്മൾ ഉണർന്നല്ല ഇരിക്കുന്നു, ഒന്നും ഉണ്ടാകത്തില്ല. കാരണം അറിവ് വേണം ലോകത്തെ അറിയുന്നു. നമ്മുടെ അറിവാണ് തിരിച്ചറിവ്. ഞാനീ പുസ്തകമാണെന്ന് അറിയുന്നത് എന്റെ ഉള്ളിലിരിക്കുന്ന അറിവാണ്. നമ്മുടെ ബ്രെയിനിന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ ഉള്ളിൽ പിന്നെ അറിവുണ്ടാകത്തില്ല. അറിവുണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ഉണർന്നല്ലേ ഇരിക്കുന്നു. ഉറക്കമോ അല്ലെങ്കിൽ സാധാരണ പറയുന്ന മൂർച്ച, ബോധക്കേട്, അങ്ങനെ എന്തെങ്കിലും ഉള്ളൊരു ഒരാൾക്ക് ബോധം കെടുമ്പോഴോ ബോധം കെടുത്തുമ്പോഴോ എന്താ സംഭവിക്കുന്നത്? അയാൾക്ക് ഒരറിവുമില്ല, പൂർണ്ണമായും അറിവില്ലാതെയാണ്. അതുകൊണ്ടാണ് അയാളുടെ ശരീരത്തിൽ കീറി മുറിച്ചാൽ പോലും അയാൾ അറിയുന്നില്ല. എന്തുകൊണ്ട്? അയാൾക്ക് ലോകത്തെക്കുറിച്ച് മാത്രമല്ല ശരീരത്തെക്കുറിച്ച് പോലും ബോധമില്ലാതെയാണ്. എന്തുകൊണ്ട്? അയാളുടെ ഉള്ളിലെ അറിവില്ല. അറിവില്ലെങ്കിൽ പിന്നെ അയാൾക്ക് ലോകമില്ലെന്നുള്ളതല്ല, ശരീരത്തിൽ എന്ത് സംഭവിച്ചാൽ കൂടി അറിയാതിരിക്കാം. നമ്മുടെ ആ ഉള്ളിലെ ബോധമില്ലായ്മയുടെ തീവ്രത അനുസരിച്ച് നമ്മുടെ ബ്രെയിനിൽ എന്ത് സംഭവിക്കുന്നു അതിനനുസരിച്ച്. അതുകൊണ്ടാണ് ഇപ്പോ അത് നമുക്ക് ചില സർജറിയൊക്കെ ചെയ്യുമ്പോൾ, ബ്രെയിനിന്റെ സർജറി ചെയ്യുമ്പോഴത്തേക്കും അവന് ആ ഒരു ഭാഗത്തേക്ക് ഏത് ഭാഗത്താണോ കീറി മുറിക്കുന്ന ആ ഭാഗത്തേക്കുള്ള ബ്രെയിനിന്റെ പ്രവർത്തനങ്ങളെല്ലാം നിർത്തിവെക്കും. അവിടെ എന്ത് സംഭവിക്കുന്നു എന്നറിയത്തില്ല. നമ്മുടെ കൈ മരവിച്ചു പോയാൽ, ഒരാളുടെ കൈ പൊള്ളി മരവിച്ചു പോയി കഴിഞ്ഞാൽ ബ്രെയിനിന് അങ്ങോട്ടുള്ള കണക്ഷൻ ഇല്ലാതെ അറിയാം. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചാലും അറിയത്തില്ല. അപ്പൊ അയാളുടെ ഉള്ളിലെ ബോധം കാണും, പക്ഷെ കയ്യിൽ എന്ത് സംഭവിച്ചൊന്നും അറിയത്തില്ല. പാരലൈസ്ഡ് ആയ ആൾക്കാരുടെ അങ്ങനെയാണ്. ഒരു കാലം പാരലൈസ്ഡ് ആയി ബ്രെയിനിന് അവിടോട്ടുള്ള കണക്ഷൻ ഇല്ല. അയാൾക്ക് ബോധമൊക്കെ ശരിക്കുണ്ട്, ലോകത്തെയൊക്കെ അറിയുന്നു, പക്ഷെ ആ ഭാഗത്തേക്കുള്ള കണക്ഷൻ വിട്ട് കഴിഞ്ഞാൽ അയാൾ ഇതിനെ ഒന്നും അറിയുന്നതാണ്. വെട്ടിയാലോ കുത്തിയാലോ മുറിഞ്ഞാലോ അറിയുന്നു. അപ്പോ അതിൽ നിന്നെന്താ മനസ്സിലാകുന്നത്? നമ്മുടെ ശരീരം മുഴുവനും ബ്രെയിനിന്റെ കണക്ഷൻ നിന്നാൽ മാത്രമേ നമുക്ക് ശരീരത്തെ കുറിച്ച് പോലും ശരിയായിട്ടുള്ള ബോധം ഉണ്ടാകൂ. കണക്ഷൻ ഏതെങ്കിലും ഭാഗത്ത് നഷ്ടപ്പെട്ടാൽ, ബ്രെയിനിൽ തന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ കൊണ്ടാണ് ഒരാളെ മയക്കാതെ തലയിൽ ഓപ്പറേഷൻ ചെയ്യുന്നത്. തലയിൽ പലപ്പോഴും ഓപ്പറേഷൻ നടത്തുമ്പോൾ ചിലപ്പോൾ മയക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ ഉണർന്നില്ലെന്ന്. അതുകൊണ്ട് മയക്കാതെ ഓപ്പറേഷൻ നടത്തും. എന്തുകൊണ്ട്? ആ ഭാഗത്ത് മാത്രം ബ്രെയിനിനെ പ്രവർത്തിക്കാൻ അവിടേക്കുള്ള കണക്ഷൻ അങ്ങ് വെച്ചേക്കും. ലൈനിൽ കറണ്ട് ഉണ്ടായിരുന്നാലും നമ്മുടെ വീട്ടിലേക്കുള്ള കണക്ഷൻ ഫ്യൂസ് ഊരി കഴിഞ്ഞാൽ വീട്ടിൽ കറണ്ടില്ല. അതുപോലെ ഇത് മുഴുവൻ ബന്ധപ്പെട്ടിരിക്കുന്നത് ബ്രെയിനുമായിട്ടാണ്. അത് ബ്രെയിനിന്റെ പ്രവർത്തനം മൊത്തം അങ്ങ് നിലയ്ക്കുകയാണെങ്കിൽ ഏകനന്ദരത്തിൽ നമുക്ക് യാതൊരു ബോധമില്ല. അപ്പൊ നമ്മൾ ഉണർന്നിരിക്കുകയല്ല, ബോധമില്ലാത്ത അവസ്ഥ അങ്ങനെ ഇരിക്കും. പിന്നെ ഈ പലതരത്തിലുള്ള അനസ്തേഷ്യമുണ്ട്. ചിലർക്ക് അനസ്തേഷ്യം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഉള്ളിൻ്റെ ഒരു ബോധം കാണും. അടുത്ത് ഡോക്ടർമാർ നിൽക്കുന്നതും സംസാരിക്കുന്നതും എന്നുവെച്ചാൽ അത് അവരുടെ ആ നെർവസിന്റെ പ്രവർത്തനങ്ങൾ കൺട്രോൾ ചെയ്യുക. അപ്പോൾ വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. അത് ആധുനികമായ സയൻസിന്റെ അറിവ് വച്ചിട്ടാണ്. അപ്പോ അടുത്ത് നിൽക്കുന്നതെല്ലാം അറിയാൻ പറ്റും, കത്തി എടുക്കുന്ന ശബ്ദം കേൾക്കും, പക്ഷെ ദേഹത്ത് കീറി മുറിക്കുന്ന മാത്രം അറിയില്ല, ബാക്കി ചുറ്റും നടക്കുന്നതിനെ കുറിച്ചൊക്കെ ബോധം കാണും. അങ്ങനെ പലതരത്തിലും മനുഷ്യന്റെ ബ്രെയിനിനെ കൺട്രോൾ ചെയ്യാം, ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾ, ശരീരവുമായിട്ടുള്ള ബന്ധത്തെ കൺട്രോൾ ചെയ്യാം. ചിലപ്പോൾ ബോധം ഉണ്ടാവും, ചിലപ്പോൾ പൂർണ്ണമായും ബോധം പോവും. നമ്മൾ ഉണർന്നിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ബോധമുള്ളപ്പോഴാണ്. ഉള്ളിൽ ഒരു തരത്തിലുള്ള ബോധമില്ലെങ്കിൽ നമ്മൾ ഉണർന്നിരിക്കുന്നില്ല. അപ്പോ ഉണർന്നിരിക്കുക, പൂർണ്ണമായും ബോധം നഷ്ടപ്പെടുക അത് സംഭവിക്കില്ല. കുറച്ചെങ്കിലും ബോധമുണ്ടെങ്കിൽ നമ്മൾ ഭാഗികമായി ഉണർന്നിരിക്കുന്നു. പൂർണ്ണമായും ബോധം പോയി കഴിഞ്ഞാൽ അതാണ് സാധാരണ അനസ്തേഷ്യ സംഭവിക്കുന്നത്. പൂർണ്ണമായും ബോധം പോകും, നമുക്ക് നമ്മുടെ ശരീരത്തെക്കുറിച്ചോ പുറത്തെക്കുറിച്ചോ ഒരു ബോധം, അത് ബ്രെയിനിനെ അവിടെ രാസവസ്തുക്കളുകൊണ്ട് ആ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുകയാണ്. എന്നാൽ അത് നിലച്ചു പോകുന്നുമില്ല, അതിന്റെ മേളിലൊരു നിയന്ത്രണം, രാസവസ്തുക്കൾ അതിന്റെ മേളിലൊരു നിയന്ത്രണം കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം ബ്രെയിനിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഈ രാസവസ്തുക്കൾ കൊണ്ടാണ് നടക്കുന്നത്. അപ്പോ മറ്റു രാസവസ്തുക്കൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ പ്രവർത്തനങ്ങളൊക്കെ മന്ദീഭവിക്കുകയോ നമ്മുടെ ബോധം പ്രവർത്തിക്കാത്ത രീതിയിൽ അതിന് നിയന്ത്രിക്കുകയും ചെയ്യും. ഇനി അതും കഴിഞ്ഞ് ബ്രെയിൻ ഡെത്ത് എന്ന് പറയുന്ന അവസ്ഥയിലെത്തിക്കേറി, അപ്പൊ പിന്നെ ബ്രെയിൻ ഒട്ടും പ്രവർത്തിക്കത്തില്ല, പിന്നെ പ്രവർത്തിക്കത്തേ. അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബോധം തീരെയില്ല, തിരിച്ചു പിന്നെ ജീവിച്ചിരിക്കാനും കഴിയാതെ. ഈ എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ബോധത്തെ സംബന്ധിച്ചുള്ള എല്ലാ പ്രവർത്തനങ്ങളും ബ്രെയിനിന്റെ പ്രവർത്തനത്തെ ആശ്രയിച്ചാണ് നടക്കുന്നത്. അതിൽ പിന്നെ തർക്കമുള്ള ഒരു വിഷയം, ഇതുവരെ പരിഹരിക്കാത്ത വിഷയം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വിഷയം? അതായത് നമുക്കിപ്പോ നമ്മുടെ എന്താണ് ഉള്ളിൽ ബോധമുണ്ടെന്ന് നമുക്കറിയാം. അതെങ്ങനെ ഒരു ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കറണ്ട് ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ബ്രെയിൻ പ്രവർത്തിക്കുന്ന ബോധമുണ്ട്. അപ്പൊ ഈ ബോധത്തിന് ബ്രെയിനിന്റെ പുറത്ത് ഒരു സോഴ്സ് ഉണ്ടോ? ബോധം ഒരു സോഴ്സായിരിക്കുന്നുണ്ടോ? ആത്മീയവാദികളെല്ലാം പറയുന്നത് എന്താണ്? ബ്രെയിനിന്റെ പുറത്ത് ഒരു സോഴ്സ് ഉണ്ട്, അവിടെ നിന്ന് എന്താണ് നമ്മുടെ ബ്രെയിനിലേക്ക് ബോധം കടന്നു വരികയാണ്. ആ ബോധം ബ്രെയിനിലൂടെ പുറത്തു വരുന്നതിനാണ് ബ്രെയിനിലെ പ്രവർത്തനങ്ങളൊക്കെ സഹായിക്കുന്നത്. ബ്രെയിനിന്റെ രാസപ്രവർത്തനങ്ങളെല്ലാം മറ്റെവിടെയോ നിന്ന് വരുന്ന ബോധത്തെ ബ്രെയിനിലൂടെ പുറത്തു വിടുന്നതിനാണ്. ഏതുപോലെയെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ട്രാൻസ്ഫോമർ, ബ്രെയിനിലൊരു ട്രാൻസ്ഫോമർ പോലെയാണ്. അവിടെ വേറെ ഒരു സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യുന്നു? കറണ്ട് അതിനകത്തേക്ക് കൊടുക്കുന്നു, ഇൻപുട്ട് കൊടുക്കുന്നു, എന്നിട്ട് അതിനകത്ത് നിന്ന് കറണ്ട് പുറത്തെടുക്കുന്നു. അപ്പൊ അതിന് എന്ത് വേണം? വേറെ എവിടെയുള്ള ഒരു ജനറേറ്ററിൽ നിന്ന് കറണ്ട് കൊണ്ടുവന്ന് ട്രാൻസ്ഫോമറിൽ കൊടുക്കുന്നു, കൊടുത്തിട്ട് അതിൽ നിന്ന് നമ്മുടെ ആവശ്യത്തിന് കറണ്ട് പുറത്തെടുക്കുന്നു. ആത്മീയവാദികളെല്ലാം പറയുന്നത് എന്താണ്? ഇതുപോലെ നമ്മുടെ ഈ ബോധത്തിന് ബ്രെയിനിന്റെ പുറത്തൊരു സോഴ്സ് ഉണ്ടെന്നാണ്. അതാണ് പറയുന്നത്. അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? നേരെ ബ്രെയിനിലേക്ക് ബോധം വന്നിട്ട് ബ്രെയിനിൽ നിന്ന് ബോധം പുറത്തു വരുന്നതിനാണ് ഈ രാസപ്രവർത്തനങ്ങളല്ല. എന്നാണ് ആത്മീയവാദികളുടെ അഭിപ്രായം. മിക്കവാറും എല്ലാവരും അതാ സ്വീകരിച്ചിരിക്കുന്നത്. ഭൗതികവാദികൾ പറയുന്നത് അങ്ങനെയല്ല, ബ്രെയിനാണ് ബോധത്തെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബ്രെയിനിന്റെ പുറത്ത് ബോധത്തിന്റെ ഒരു സോഴ്സ് ഇല്ല, ബ്രെയിൻ ബോധത്തെ ഉണ്ടാക്കുകയാണ്, ജനറേറ്റ് ചെയ്യുകയാണ്. അതിന് പല പല തിയറികളുണ്ട്. അതൊന്ന് പറയുന്നതാണ് ബോധം എന്ന് പറയുന്നത് ബ്രെയിനിന്റെ ഒരു എമർജിംഗ് പ്രോപ്പർട്ടിയാണ് എന്ന് പറയുന്നത് വെച്ചാൽ അതിൽ നിന്നിങ്ങനെ പ്രകടമാകുന്ന ഒരു ഇതാണ് ബ്രെയിനിന്റെ പ്രവർത്തനം കൊണ്ട്. അങ്ങനെ പറയുന്ന കുറേ തിയറികളുണ്ട്. പക്ഷെ അതെല്ലാം ഭൗതികവാദികൾ അത് ഉറച്ചു നിൽക്കുകയാണ്. ഇതൊരു തർക്കമാണ് ലോകത്തിൽ നിന്ന് നടക്കുന്നത്. ഇതിന് പരിഹാരമില്ല. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടു കൂട്ടരും അവരവരുടെ പക്ഷത്തും തർക്കിക്കും. അത് ദാർശനികന്മാരുടെ ഇടയിൽ, പാശ്ചാത്യ ഫിലോസഫർസിന്റെ ഇടയിൽ, സയന്റിസ്റ്റുകളുടെ ഇടയിൽ, മറ്റ് ചിന്തകന്മാരുടെ ഇടയിലൊക്കെ ഈ തർക്കമുണ്ട്. അത് അവിടെയാണ് ആധ്യാത്മികം ഭൗതികം എന്ന് പറയുന്നത് വേർതിരി വരുന്ന അവിടെ ഈ ആത്മീയം ഭൗതികം എന്ന് രണ്ടു പറയുന്നു. ഒരു പ്രധാനമായ വേർതിരി വരുന്നത് ഇതിനെ സംബന്ധിച്ചാണ്. ഈ ബോധത്തിന് മറ്റൊരു സോഴ്സ് ഉണ്ടോ? നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ഈ ബോധത്തിനുണ്ടെന്ന് പറഞ്ഞാൽ അത് ആത്മീയം. അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് കേവലം ഈ ഭൗതിക വസ്തുവായ ബ്രെയിൻ ആണെന്ന് പറഞ്ഞാൽ അത് ഭൗതികം. ഇതൊരു തർക്ക വിഷയമാണ്. അതിലേ പറയുന്ന ഒരു തർക്ക വിഷയമാണ്. ഈ കാര്യത്തിലൊരു തീരുമാനം എന്താണ്? ഈ കാര്യത്തിൽ ഇനിയൊരു തീരുമാനം ഉണ്ടാവണമെങ്കിൽ എന്താണ്? അതായത് ബ്രെയിനിൽ നിന്നാണ് ബോധമുണ്ടാകുന്നതെന്ന് ഒരു തീരുമാനം ഉണ്ടാവണമെങ്കിൽ ആ തീരുമാനം സയൻസിലൂടെ ഉണ്ടാകാൻ പറ്റും. ബ്രെയിനിന് പുറത്ത് ബോധമുണ്ടെന്നുള്ള പഴയ നിലപാടാണ്, നമ്മുടെ ദാർശനികന്മാരുടെയും തത്വചിന്തകന്മാരുടെയും നിലപാടാണ്. അത് വളരെ പഴക്കമുള്ളതാണ്, ബോധത്തിന് സ്വതന്ത്രമായ നിലനിൽപ്പുണ്ട്. ബൗദ്ധന്മാരുടെ കാലം മുതലേ ഉണ്ടാണ്. 2000 വർഷങ്ങൾ കൊണ്ട് അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ്. മറിച്ച് എന്താണ്, ബ്രെയിനാണ് ഈ ബോധത്തെ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് ആധുനികമായൊരു കാഴ്ചപ്പാടാണ്, വളരെ ആധുനികമായ കാഴ്ചപ്പാടാണ്. അത് ആധുനിക മോഡേൺ ഫിസിക്സും ന്യൂറോ സയൻസും ഒക്കെ വികാസം പ്രാപിച്ചു വന്നപ്പോൾ വന്ന ഒരു കാഴ്ചപ്പാടാണ്. എവല്യൂഷൻ തിയറിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ വന്ന കാഴ്ചപ്പാടാണ്. ഈ തർക്കത്തിനൊരു പരിഹാരം ഉണ്ടാവണമെങ്കിൽ ദാർശനികന്മാരുടെ പഴയ നിലപാടിൽ നിന്നും മാറ്റമില്ല, അതങ്ങനെ തന്നെയാണ്. ഇവര് പുതിയ സയൻസ് എന്ത് ചെയ്യണം? എല്ലാവർക്കും, എല്ലാ സയന്റിസ്റ്റുകൾക്കും ബോധ്യപ്പെടത്തക്ക രീതിയിൽ അതിനെ തെളിയിക്കണം. എല്ലാവരും കൊണ്ടും അംഗീകരിക്കുന്ന കാര്യം തെളിയിക്കണം. എന്താണ്? ബ്രെയിനാണ് ബോധത്തെ ഉണ്ടാക്കുന്നത്. അതുവരെ നമുക്ക് ഇക്കാര്യത്തിലൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് ഏതെങ്കിലും ഒരു പക്ഷം പറയാൻ പറ്റില്ല, നിഷ്പക്ഷമായിട്ട് നയിക്കാൻ പറ്റും. സയൻസ് തെളിയിക്കുന്നില്ല, പഴയ നിലപാട് ഇതാണ്, ഇങ്ങനെ പറയാൻ പറ്റും. അപ്പോൾ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ എന്താണ് നമുക്ക് എങ്ങനെ ഒരാളുടെ അതായത് ഇപ്പോ നമ്മൾ ജനിച്ചതിന് ശേഷം ഇതുവരെയുള്ള നമ്മുടെ അറിവൊന്നും അവർക്ക് ശേഖരിക്കാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോഴത്തെ ഓർമ്മ, ഇപ്പോഴത്തെ നമ്മുടെ ഓർമ്മയാണെങ്കിൽ ഒരാൾക്ക് എന്ത് ചെയ്യാം? നേരിട്ടെടുക്കുന്നൊക്കെ അതിന്റെ പരീക്ഷണങ്ങൾ നടക്കുകയാണ്, അല്ലാതെ അതൊന്നും എന്താണ് പൂർണമായി തെളിയിക്കപ്പെട്ട സംഗതികളല്ല. ആ അനോമിസ്റ്റിന്റെ പ്രോജക്റ്റ് ഒക്കെ ഉണ്ട്, അതൊക്കെ പരീക്ഷണ ഘട്ടത്തിരിക്കുകയാണ്. ഒരു പരീക്ഷിച്ച് ഒരു വ്യക്തിയുടെ തലയ്ക്കകത്ത് ഇത് ഘടിപ്പിച്ച് ആ അതിൻ്റെ ഇടയ്ക്ക് തകരാറ് വന്നു, അതിടയ്ക്ക് തകരാറായിപ്പോയി, പിന്നെ വീണ്ടും അത് റിപ്പയർ ചെയ്ത് അങ്ങനെയൊക്കെ പോവുകയാണ്. അതൊന്നും പൂർണ്ണമായി പരീക്ഷണം വിജയിച്ച കാര്യങ്ങളല്ല, പരീക്ഷണാടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ, പരീക്ഷണാടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ്. അത് അങ്ങനെയുള്ള പല പ്രോജക്ടുകളും ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊക്കെ പരീക്ഷണാടിസ്ഥാനത്തിലെന്നേ പറയാൻ പറ്റും, അല്ലാതെ വിജയിച്ചു എന്ന് പറയാൻ പറ്റില്ല. അത് ആകെ ഒരു മനുഷ്യനിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ള പരീക്ഷണങ്ങളും നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് നമ്മുടെ എയർഫോഴ്സും അതിനൊക്കെ നമ്മുടെ മിലിറ്ററി വിങ്ങിലാണ് അതിന്റെ പരീക്ഷണങ്ങൾ നടക്കുന്നത്. എലോൺ മസ്കിന്റെ പരീക്ഷണത്തിൽ തലയോടി ഇത് മൈക്രോ സർജറി ഇറക്കിയിട്ട് ചിപ്പ് അകത്ത് വയ്ക്കുകയാണ്. നമ്മുടെ ഇവിടെ പരീക്ഷണങ്ങൾ ഇന്ത്യയിൽ നടത്തുന്നത് നമ്മുടെ ബ്രെയിനിന്റെ പുറത്ത് ഇലക്ട്രോഡുകൾ ഫിറ്റ് ചെയ്തിട്ട് അതേ കാര്യം തന്നെ ചെയ്യുന്നുണ്ട്. അതിനാണ് കൂടുതൽ ക്ലാരിറ്റി ഉള്ളത്. നമ്മളത്രയും പുരോഗമിച്ചിട്ടില്ല. ഇത് സർജറി ഇറക്കി അകത്ത് വയ്ക്കുന്ന രീതി നമ്മൾ പുരോഗമിച്ചിട്ടില്ല, പക്ഷെ നമ്മൾ അതൊക്കെ ചെയ്യുന്നുണ്ട്. ബ്രെയിൻ റീഡ് ചെയ്യുന്ന ഈ കമ്പ്യൂട്ടറിൽ നമ്മുടെ ചിന്തകളൊക്കെ കമ്പ്യൂട്ടറിൽ എഴുതി കാണിക്കുകയും ചെയ്യും. ഞാൻ ഇങ്ങനെ എന്റെ തലയിൽ മുഴുവൻ ഇലക്ട്രോഡ് ഹിറ്റ് ചെയ്തിട്ട് ഞാൻ എന്തെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ അത് നമ്മുടെ ഭാഷയിൽ എഴുതി കാണിക്കും. പിന്നെ അല്ലാതെ ഉള്ള വിദ്യകൾ നേരത്തെ തന്നെയാണ് ഇഇജി എന്ന് പറയും. എന്റെ തലയിൽ ഇലക്ട്രോഡ് ഹിറ്റ് ചെയ്തിട്ട് മുമ്പിൽ കമ്പ്യൂട്ടറിന്റെ മോണിറ്ററിൽ എന്റെ തലച്ചോറ് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ആദ്യം കാണിക്കും. പക്ഷെ അത് പിന്നെ റീഡ് ചെയ്യാൻ പഠിക്കണമെന്നുള്ളതാണ്. നമ്മുടെ ഭാഷയിലല്ല കാണിക്കുന്നത്, സിമ്പിൾസ് ആയിട്ട് കാണിക്കും. അങ്ങനെയുള്ളവരോട് പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. അതൊന്നും കൊണ്ട് ഈ പറയുന്ന പ്രശ്നത്തിന് പരിഹാരമായിട്ടില്ല. പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്, നമുക്കതിനൊന്നും തീർത്തൊന്നും ഒരു അഭിപ്രായം കാണിക്കും. പിന്നെ നമുക്ക് ഇത്രേ പറയാൻ പറ്റും. എന്താണ് പഴയ നമ്മുടെ ദർശനങ്ങളിൽ ഫിലോസഫിയിൽ ഇങ്ങനെ പറയുന്നു, ആധുനിക ശാസ്ത്രത്തിൽ ഇങ്ങനെ പറയുന്നു, എന്നേ പറയാൻ പറ്റും? ഏത് ശരി ഏത് തെറ്റെന്നും നമുക്ക് പറയാനുള്ള ആധികാരികമായ അറിവ് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ കണ്ടീഷൻ ഏതൊക്കെ പരീക്ഷണ ഘട്ടത്തിലായെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് പറയാം നമ്മുടെ ശാസ്ത്രങ്ങൾ ഇന്നത് പറയുന്നു, അത് പറയും. അങ്ങനെ എങ്ങനെ റീസെറ്റ് ചെയ്യാന്നാണ്? പുതിയ കാര്യങ്ങളാണ്, അതൊന്നും പറ്റത്തില്ല. അത് നമ്മൾ സാധാരണ ഒരു പ്രയോഗമാണ്. അതായത് നമ്മളൊരാളെ നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ആശയങ്ങൾ ഒരാളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നതിന് ബ്രെയിൻ വാഷ് എന്ന് പറയും. അല്ലാതെ ബ്രെയിൻ വാഷ് എന്ന് പറയുന്നത് വ്യക്തിത്വം മാറുന്നത് എങ്ങനെയാണ്? എന്താണ്, ഞാനിപ്പോ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ ഞാനിങ്ങളെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു കമ്മ്യൂണിസ്റ്റാണ്. ഞാനൊരു തീവ്രവാദിയാണെങ്കിൽ നിങ്ങളെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നിങ്ങളെ തീവ്രവാദിയാണ്. അങ്ങനെ ഞാൻ എന്താണ് നിങ്ങളുടെ പേരിൽ ബൗദ്ധികമായ ആധിപത്യം സ്ഥാപിക്കുന്നതിന് ഈ ബ്രെയിൻ വാഷ് എന്ന് പറയും. അല്ല, ബ്രെയിനിന് ആർക്കും വാഷ് ചെയ്യാനൊന്നും പറ്റില്ല. അത് ആൾക്കാരെ തീവ്രവാദികളെയൊക്കെ സൃഷ്ടിക്കുന്ന അങ്ങനെയാണ്. മറ്റുള്ളവനെയൊക്കെ കൊല്ലാൻ വിടുന്നുണ്ടല്ലോ, കൊല്ലാൻ വിടുന്നതൊക്കെ എന്താണ്, ചെറിയ പ്രായത്തിലെ എടുത്തിട്ട് ക്ലാസ് കൊടുക്കും, അവൻ നമ്മുടെ ശത്രുവാണ്, അവനെ കൊല്ലണം. അല്ലെ, ഒരാളുടെ ഒന്നല്ല കസബ്, കസബ് എന്ന് പറഞ്ഞൊരാൾ വന്നിരുന്നു ബോംബെയിലൊന്നും ഒടിവിച്ചില്ല, ഇവരെ കാണേണ്ടവരെ. അവനെ കുട്ടിക്കാലത്തെ എടുത്ത് ട്രെയിനിങ് കൊടുത്ത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു അവനെ അവന്റെ ആ ചിന്താഗതി മൊത്തം മാറ്റിയെടുക്കും. അതിന് വേറെ അതാണ് പറയുക, അല്ല ബ്രെയിനിലൊന്നും ചെയ്തിട്ടല്ല, അത് കമ്മ്യൂണിക്കേഷനിലൂടെ സാധിക്കുന്നു. ആശയവിനിമയം, ആശയവിനിമയത്തിൽ എന്ത് ചെയ്യുന്നു, ഒരു ചിന്താഗതിയെ അടിച്ചേൽപ്പിക്കുകയാണ്. അത് വളരെ ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യമാണ്. ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യന്റെ പേരിൽ ഭൗതികമായ ആധിപത്യം സ്ഥാപിക്കുകയാണ്. ആ ബ്രെയിൻ വാഷിംഗാണ് സാധാരണ രാഷ്ട്രീയക്കാരെല്ലാം ചെയ്യുന്നത്. മതവും അത് തന്നെ ചെയ്യുന്നു, മതവും ഒരുപാട് അങ്ങനെ ചെയ്യും. കാരണം വിശ്വാസങ്ങൾ, ദുർബലമായ മനസ്സുകളിൽ ഈ വിശ്വാസങ്ങൾ അടിച്ചേൽപ്പിക്കും. രാഷ്ട്രീയക്കാരെന്ത് ചെയ്യുന്നു, അവരുടെ അണികളിൽ അവരുടെ നേതൃത്വത്തിന്റെ ആശയങ്ങളെ ഇങ്ങനെ അടിച്ചു കയറ്റും. അപ്പോ അണികളെല്ലാം നേതൃത്വത്തിന് വേണ്ടി മരിക്കാൻ നടക്കും. അപ്പൊ ഈ രാഷ്ട്രീയ സംഘടനകളും മത നേതാക്കന്മാരും എല്ലാം ആൾക്കാരെ ബ്രെയിൻ വാഷ് ചെയ്യാറുണ്ട്. വിശ്വാസത്തിൽ, വിശ്വാസം എന്ന് പറയുന്നത് വലിയൊരളവ് ബ്രെയിൻ വാഷാണ്. മറ്റുള്ളവരെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എന്ത് ചെയ്യും, അത് എല്ലായിടത്തും നടക്കത്തില്ല. നമ്മുടെ മനസ്സ് ശക്തമാണെങ്കിൽ, നമുക്ക് ചിന്താശേഷി വേണ്ടത്രയുണ്ടെങ്കിൽ നമ്മളെ ആർക്കും ബ്രെയിൻ വാഷ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ എന്താണ് വളരെ ഇമോഷണലാണ്, നമുക്ക് വൈകാരികമായി എല്ലാ കാര്യങ്ങളെയും കാണുകയും പിന്നെ ചിന്താശേഷി കുറവാണെങ്കിൽ നമ്മളെ മറ്റുള്ളവർക്ക് പെട്ടെന്ന് വൈകാരികമായി സ്വാധീനിക്കാൻ പറ്റും. അത് വന്നു കഴിഞ്ഞാൽ, അങ്ങനെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരാൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാവും, മരിക്കാൻ തയ്യാറാവും, ജീവൻ പോട്ടെ. അതാണ് ഈ പോയി ബോംബൊക്കെ വെച്ച് ആൾക്കാരെ പൊട്ടിച്ചു കൊല്ലുന്നത്. അപ്പൊ അങ്ങനെ പൊട്ടിച്ചു കൊല്ലുന്നത് അവൻ ചാകുമെന്ന് അവൻ അറിഞ്ഞുകൊണ്ടാണ്, പക്ഷെ അവന് ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുകയാണ്. സ്വയംബുദ്ധിയും വേറെന്താണ്, സ്വയംബുദ്ധി എന്ന് പറഞ്ഞ് മനസ്സിലായി, വേറെന്താ പറഞ്ഞത്, അവനെന്താ പറഞ്ഞ്, അങ്ങനെ ഒരു വാക്കില്ലേ, സ്വൽബുദ്ധിയാണ്, അങ്ങനെ ഒരു വാക്കില്ല. സ്വൽബുദ്ധി ചൊല്ല ബുദ്ധിയാണ്, ആ പറഞ്ഞു കൊടുക്കുന്നത് കേട്ട്. അതുപോലെ ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാണ്, ഇങ്ങനൊരു വാക്കം പറയുന്നത് കേട്ട് എന്താണ്, സ്വയം ചിന്തിക്കാതെ ഒരാളെ പറയുന്നത് കേട്ടിട്ട് അങ്ങനെ പലതരത്തിലുണ്ട്. ഒന്ന് വരുന്നത് ഇതാണ്, സ്വയം കാര്യങ്ങൾ വിവേകപൂർവ്വം ചിന്തിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. ഏത് കാര്യങ്ങളും കേട്ടുകഴിഞ്ഞാൽ, ഇപ്പോ ഏതെങ്കിലും ഒരു കാര്യം കേട്ടുകഴിഞ്ഞാൽ നമ്മൾ ആ കേട്ട വിഷയത്തെക്കുറിച്ച് അതിനെക്കുറിച്ചൊരു പ്രതികരണം നമ്മുടെ ബ്രെയിനിൽ രൂപപ്പെടും. എന്തെങ്കിലും ഒരു വാർത്ത കേട്ടാൽ മതി, അപ്പം നമ്മുടെ ബ്രെയിൻ അതിനോട് പ്രതികരിക്കും. ഒരു കേൾവി തന്നെ ഒരാൾ പറയുകയാണ്, മഴയാണ്, അവിടെ കടൽ തീരത്ത് വലിയ സുനാമി ഉണ്ടായിരിക്കുകയാണ്, ഒരുപാട് പേര് മരിച്ചു എന്ന് ഇപ്പോൾ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലൊരു പ്രതികരണം ഉണ്ടാവും. അന്ന് അപ്പോ ആ പറഞ്ഞ നമ്മൾ അപ്പടിയെങ്കിൽ വിശ്വസിക്കുകയാണ്, വിശ്വസിച്ചാൽ അങ്ങനെ സംഭവിക്കാം, അതും അതിന്റെ പ്രതികരണമാണ്. വിശ്വസിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നു? പിന്നെ അതിനെക്കുറിച്ചായി നമ്മുടെ ആലോചന. പക്ഷെ അങ്ങനെ പ്രതികരിക്കാതെ അതിനുള്ള സാധ്യതയുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ചിന്തിച്ചിട്ട് പ്രതികരിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമാണ്. എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് പല സന്ദർഭങ്ങളിൽ. എന്തെങ്കിലും ഒരു സംഭവം കാണുകയോ കേൾക്കുകയോ പറയുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ നമ്മളതിനെക്കുറിച്ച് അതിനോട് പ്രതികരിക്കുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കുക, എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കേണ്ടത്. ചിന്തിച്ചതിന് ശേഷമാണ് നമ്മൾ പ്രതികരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ കേടുപാടുകളൊന്നും ഉണ്ടാകത്തില്ല, നമുക്ക് കഷ്ടനഷ്ടങ്ങളും ഉണ്ടാകത്തില്ല. നമ്മൾ അല്പസമയം ചിന്തിക്കുക ആ വിഷയത്തെക്കുറിച്ച്, ഞാൻ കേട്ടത് എന്താണ് എന്നൊന്ന് ചിന്തിച്ചതിന് ശേഷം പ്രതികരിക്കുക. അല്ല, നമ്മൾ കേട്ടതുടനെ ചിന്തിക്കാതെ അങ്ങനെ പ്രതികരിക്കുകയാണെങ്കിൽ നമ്മുടെ സഹജമായ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രചോദനങ്ങളുണ്ട്. ഈ ആ പ്രചോദനം എന്ന് പറയുന്നത് നമ്മുടെ ജീനിൽ വച്ചിരിക്കുന്ന കാര്യമാണ്. ആ അത് തന്നെ, അത് തന്നെ കറക്റ്റ്. നമ്മുടെ ജീനിൽ ചില സംഗതികളുണ്ട്. ആ ജീനിന്റെ പ്രവർത്തനം അനുസരിച്ച് നമ്മൾ പെട്ടെന്ന് പ്രതികരിക്കും. എല്ലാവരിലും ഉണ്ട്, എന്നിലും ഉണ്ട്. അതെ, ഞാൻ പറയും, എനിക്കത് പറ്റിയിട്ടുണ്ട് പലപ്പോഴും. ഉള്ളിലിരിക്കുന്നത് അത് നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത് നമ്മുടെ ചിന്തയല്ല, ജീനാണ്. അതനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുന്നു നമുക്കും പ്രവചിക്കാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മുടെ ആ പ്രതികരണം നമുക്ക് ദോഷമായിട്ടും വരും, ചിലപ്പോൾ ഗുണമായിട്ട് വരാം, ചിലപ്പോൾ ദോഷമായിട്ട് വരും. പിന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. പ്രതികരിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ചിന്തിക്കും. ഇതൊരു നല്ല രീതിയല്ല. നമ്മൾ പ്രതികരിച്ചതിന് ശേഷം ചിന്തിക്കുകയാണെങ്കിൽ അപ്പൊ ചിലപ്പോൾ നമുക്ക് ഒരുപാട് നഷ്ടം അതിനകത്ത് തന്നെ സംഭവിച്ചിരിക്കും. ഇത് ബുദ്ധിയുടെ ഒരു പ്രവർത്തനമാണ്. നമ്മൾ തമ്മിലുള്ള വഴക്കുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള വഴക്കുകളൊക്കെ അടിസ്ഥാനപരമായി സംഭവിക്കുന്ന ഇതാണ്. നമ്മൾ എന്തെങ്കിലും ഒന്ന് കാണുമ്പം നമ്മൾ വാക്കുകൊണ്ട് പ്രവർത്തിക്കണമെന്നില്ല, പ്രവൃത്തിയിൽ പ്രവർത്തിക്കുന്നു ഒക്കെ ഒന്ന് തന്നെ. ചില വാക്കുകൊണ്ട് നമ്മൾ പറയും, ചിലർ വാക്കുകൊണ്ട് പറയത്തില്ല, മനസ്സിൽ വെച്ച് പ്രവൃത്തിയിലൂടെ കാണിക്കും. വാക്കുകൊണ്ടൊന്നും പറയത്തില്ല, അതെന്തെങ്കിലും പ്രവർത്തിക്കും. ഒന്ന് കാണുന്നു പെട്ടെന്ന് അയാളുടെ, അത് അയാളെ പ്രേരിപ്പിക്കുന്ന അയാളുടെ ജീനാണ്. ആ ജീനിരിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അയാൾ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കും. പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തി മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഹിതമായി വരും, അഹിതമായും വരും. ഉടനെ അതിന്റെ പ്രതികരണം ഉണ്ടാവും, അയാൾ ഇതുപോലെ പ്രവർത്തിക്കും. അപ്പൊ നമുക്കൊരുപാട് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാവും. പിന്നെ നമ്മൾ ചിന്തിക്കും. ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സമാനം പോകും, ആവശ്യം ഉണ്ടായിരുന്നു, അങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്ന് നമ്മൾ പിന്നെ ചിന്തിക്കും. അതുകൊണ്ട് ഇങ്ങനെ ഒരു സ്വഭാവം നമ്മൾ വളർത്തിയെടുക്കുന്നതാണ്. എന്താണോ എന്ത് സംഭവം നമ്മൾ കണ്ടാലും കേട്ടാലും അറിഞ്ഞാലും അതിനോട് പ്രതികരിക്കുന്നുമ്പേ നമ്മുടെ ജീനിന്റെ സ്വാധീനത്തിൽപ്പെടാതിരിക്കുക. നമ്മുടെ ജീനെന്ന് പറയുമ്പോൾ അതിന്റെ അകത്ത് അത് നമുക്ക് കിട്ടിയിരിക്കുന്ന, എവിടുന്നാണ് കിട്ടിയിരിക്കുന്നത്? മൃഗങ്ങളിൽ നിന്ന് കിട്ടിയാണ്, കുരങ്ങുകളിൽ നിന്ന് നമ്മളിലേക്ക് വന്നതാണ്. മനസ്സിലായോ? അപ്പൊ അതിന്റേതായ എല്ലാ വികൃതികളും നമ്മുടെ ഉള്ളിലുണ്ട്. ആൾക്കുരങ്ങുകളിൽ നിന്ന് നമ്മളുടെ ഒന്നാണ്. അപ്പോ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുന്നു, പറയുന്നു, ചിന്ത പോലും അങ്ങനെ പെട്ടെന്ന് വരും. പിന്നെ അതിന്റെ ഇമ്പാക്ട്, അതിന്റെ തിരിച്ചടികളെന്ന് പറയുമ്പോൾ പിന്നെ നമ്മളെ കൊണ്ട് ചിന്തിക്കുക, ആവശ്യമുണ്ടായിരുന്നു എന്തിനാ. നമ്മൾ പിന്നീട് അതിനെ കൂടി ചിന്തിക്കും. അങ്ങനെ ചിന്തിക്കാത്തവരും കാണും. എന്തായാലും അത് ആത്യന്തികമായ വ്യക്തിക്ക് ദോഷമേ ചെയ്യുന്നു. അപ്പൊ അങ്ങനെയും നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കും. എപ്പോഴും നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യത്തോടും പ്രതികരിക്കുക, ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതികരണം ഉണ്ടാകുന്നതിനും ഒന്ന് ചിന്തിക്കുക, ഞാൻ ഇങ്ങനെ പ്രതികരിക്കണോ വേണ്ടേ. അതായത് ഒരുത്തൻ നമ്മുടെ നേരെ കൈ വാങ്ങിക്കൊണ്ട് വരാൻ അടിക്കാൻ, പെട്ടെന്ന് കയറി ഏറ്റുമുട്ടാൻ പോയി കഴിഞ്ഞാ എന്താണ്? ഒന്നാലോചിക്കണം, ഇവനോട് ഏറ്റുമുട്ടിയ അവൻ ജയിക്കുമോ ഞാൻ ജയിക്കുമോ അത്രയും തോന്നി ചിന്തിക്കണം. അവൻ ജയിക്കുമെന്നാണ് തോന്നുന്നതെങ്കിൽ ഏറ്റുമുട്ടുന്നത് ഓടി രക്ഷപ്പെടാൻ പോകും. അല്ല എന്നെ അടിച്ചാൽ ഞാനും അടിക്കുമെന്ന് പറഞ്ഞ് തിരിച്ചടിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് തല്ലു വാങ്ങി. അവിടെയാണ് ചിന്ത വേണ്ടത്. ഒരു നിമിഷം ചിന്തിച്ചിട്ട് വേണം തീരുമാനം എടുക്കാം. മറ്റത് എന്താണ്? പെട്ടെന്ന് ഇത് വരുന്നത് മൃഗങ്ങളുടെ ജീൻ നമ്മുടെ ഉള്ളിയിരിപ്പുണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ 90% പ്രശ്നവും നമ്മൾ തന്നെ ഉണ്ടാക്കുന്നു. മറ്റുള്ളവർ അവൻ മുഖാന്തരം ഞാൻ ഇങ്ങനെയായി, അവൻ എന്റെ ശത്രുവാണ്, അവനാണ് എനിക്ക്, അവനല്ല നമ്മുടെ ശത്രു നമ്മൾ തന്നെയാണ്, നമ്മളത് അറിയുന്നില്ലെന്നാണ്. എല്ലാം നമ്മൾ മറ്റുള്ളവരിൽ ആരോപിക്കും. അവൻ എന്റെ ശത്രുവായി ജനിച്ചവനാണ് നമ്മൾ കരുതുന്നത്. അല്ല, നമ്മുടെ ശത്രുവായി ജനിച്ചിരിക്കുന്ന നമ്മൾ തന്നെയാണ്. ലോകത്തിൽ ആരും നമ്മുടെ ആത്യന്തികമായിട്ട് 90% അവിടെയാണ്, 10% വേറെ നിമിത്തങ്ങൾ ഭാഗ്യമായിട്ട് നിമിത്തങ്ങളേ ഉള്ളൂ. നമ്മുടെ ആന്തരികമായ നമ്മിലിരിക്കുന്ന ജീനുകളാണ് നമ്മളെ കൊണ്ട് വേണ്ടതും വേണ്ടാതെയും വേണ്ടാത്തതും എല്ലാം ചെയ്യുകയും. ഇതാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. അപ്പോൾ അതിന്റെ പ്രേരണയ്ക്ക് നമ്മൾ വഴങ്ങണം വേണ്ടയോ എന്നുള്ളത് ചിന്തിക്കാനുള്ള ബുദ്ധി നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യും. അപ്പം നമ്മളതൊന്ന് ചിന്തിച്ചതിന് ശേഷം അത് വേണ്ട, സർക്കാരും അതിനോട് പ്രതികരിക്കേണ്ട, വിട്ടുകളയെന്ന് പറഞ്ഞ് വിട്ടാ ചിലപ്പോൾ നമുക്ക് വലിയ ഒരുപാട് ലാഭമായിരിക്കും ഉണ്ടായിരുന്നു. നമ്മൾ ഈ എന്നും ന്യൂസിലൊക്കെ വായിക്കുന്നില്ലേ, കത്തിക്കുത്തി അവിടെ അവൻ വെട്ട്, വഴിയിലൊക്കെ നിരന്തരം തർക്കങ്ങളും മഴക്കുകളും അടികളും ആൾക്കാർ അങ്ങോട്ടേക്ക് കൊല്ലുന്നത്. അതിൽ ഇങ്ങനെ നിരന്തരം കൊലപാതകങ്ങൾ നടക്കുന്നതിന്റെ പിന്നിൽ ഇതേ ഉള്ളൂ. എന്താണ് ചിന്തിക്കാതെ ശ്രദ്ധിക്കുക, അവന്റെ ഉള്ളിൽ വരുന്ന അവന്റെ ജീനിലിരിക്കുന്ന ആ പ്രേരണകൾക്കനുസരിച്ച് അവൻ പെട്ടെന്നങ്ങ് പ്രവർത്തിച്ചു. ഒരു നിമിഷം അവൻ ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവനതിനെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും നല്ല സാത്വികമായി ശുദ്ധമായി ജീവിക്കുന്നവരും പെട്ടെന്ന് ഇതുപോലെ പ്രതികരിച്ചിട്ട് അവർ വലിയ കൊലപാതകങ്ങളും ഒക്കെ ആയി മാറുന്നതിന് അത് സെക്ക് അത് പലരെ കുറിച്ച് പല വാർത്തകളും പറയാനും നല്ലൊരു മനുഷ്യനാണ്, ഒരിക്കലും അയാളെ കുറിച്ച് അങ്ങനെ പ്രതീക്ഷിച്ചല്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കടം കൈ ചെയ്തു? കാരണം ഇതാണ് അയാളുടെ ജീനിന് വിധേയനായി പോയാണ്, ഒരു സെക്കൻഡ് ചിന്തിച്ചില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉറച്ച ഒരു നിലപാടെടുക്കും. എന്താണ്? എന്തിനോടും പ്രതികരിക്കുന്ന മുമ്പേ ചിന്തിക്കുക. പ്രതികരിച്ചിട്ട് ചിന്തിച്ചുകൊണ്ട് പ്രയോജനമൊന്നുമില്ല, നമ്മൾ കൂടുതൽ അസ്വസ്ഥമായി. ഇനി നമ്മൾ ജയിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ, നമ്മൾ പ്രതികരിച്ച് നമ്മൾ ജയിച്ചു, പക്ഷെ നമ്മുടെ ഉള്ളിൽ അസ്വസ്ഥ മാറത്തില്ല. നമ്മൾ ഉള്ളിൽ അതിന്റെ ഒരു ചെയിൻ റിയാക്ഷൻ നടന്നുകൊണ്ടേയിരിക്കും. നമ്മൾ വീണ്ടും വീണ്ടും വീണ്ടും ആ കാര്യത്തെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞു, ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത്, എങ്ങനെയൊക്കെ ആയിരിക്കും, മറ്റുള്ളവർ നമ്മളെ എങ്ങനെ കാണും. നമ്മൾ സാധാരണ കാണാറില്ലേ മനുഷ്യരുടെ ഇടയിൽ നായകനും വില്ലനും കാണാറില്ലേ? ഈ വില്ലന്മാരെന്ന് പറയുന്ന വിഭാഗം മുഴുവൻ എന്താണ്? ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നവരാണ്. വ്യക്തിപരമായി നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ തിരിച്ചറിയുമ്പോൾ നമ്മളെ വേണമെങ്കിൽ ഒരാൾക്ക് വില്ലനാക്കാം, അത് മറ്റൊരു കാര്യമാണ്. നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിച്ച് മനസ്സിലാകുന്ന കാര്യം പറയാം. നമ്മൾ ഒരിക്കലും പ്രവർത്തിച്ചിട്ട് ചിന്തിക്കാൻ ഇടവരപ്പെടരുത്, ചിന്തിച്ചിട്ടേ പ്രവർത്തിക്കാം. അപ്പോൾ മനസ്സിലാവും പ്രശ്നം നമ്മളിലാണ്, വേറൊരാളിലല്ല എന്ന് മനസ്സിലാവും. പിന്നെ ഇതൊക്കെ എന്റെ അനുഭവത്തിൽ നിന്ന് പറയാം, നമുക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു പക്വത എന്ന് പറയുന്നത് ജീവിത അനുഭവങ്ങളും പരിചയങ്ങളും കൊണ്ടേ വരത്തുള്ളൂ. ഉപദേശം കേട്ടുണ്ടാവത്തില്ല. ഉപദേശം കൊണ്ട് ഉണ്ടാവാൻ പ്രയാസമാണ്. ചിലർക്ക് ചിലപ്പോൾ കുറച്ച് പക്വത നേരത്തെ ഉണ്ടാവും. പൊതുവെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കുറേ അനുഭവങ്ങളുണ്ടാകുകയും അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അവന് ജീവിതത്തിലൊരു പക്വത വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഏതൊരു വ്യക്തി നമ്മളെ തന്നെ ജീവിതത്തിൽ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കുക, അവരുടെ എപ്പോഴും നമുക്കാണ് ക്രമേണ മാറ്റങ്ങൾ വന്നുകൊണ്ടേ എന്നും ഒരുപോലെ ആയിരിക്കില്ല. മാറ്റങ്ങൾ ഇങ്ങനെ ക്രമേണ മാറിക്കൊണ്ടേയിരിക്കും. ആ വ്യക്തി സ്വയം മാറുന്നതാണ്, കാരണം ഓരോ വിഷയങ്ങളിലും ഇങ്ങനെ പ്രതികരിക്കുകയും പിന്നെ അതിന്റെ തിരിച്ചടികളെ കുറിച്ച് ചിന്തിക്കുകയും ഇത് ആവർത്തിക്കാൻ പാടില്ല എന്നൊക്കെ മനസ്സിലാക്കി പിന്നെ അവൻ എന്ത് ചെയ്യുന്നു, പ്രതികരിക്കുന്ന മുമ്പേ ചിന്തിക്കുകയും ചെറിയ കാര്യങ്ങൾക്കായിരിക്കും നമ്മൾ, വളരെ നിസ്സാരമായ കാര്യങ്ങൾക്കായിരിക്കും പെട്ടെന്ന് അങ്ങ് പ്രതികരിക്കും. അങ്ങനെ പ്രതികരിക്കുമ്പോ പിന്നെ നമുക്ക് ഒരുപാട് ചിന്തിക്കുകയും അസ്വസ്ഥനാവുകയും എന്താവും. അപ്പോ നമ്മൾ മറ്റുള്ളവർക്ക് അവനാണ് എന്നെ ഇങ്ങനെ ആക്കിയത്, അവൻ ഞാൻ ശരി അവൻ തെറ്റാണ് എന്നുള്ള ഒരു ചിന്താഗതി നമ്മുടെ ഉള്ളിൽ വരുന്നതിന്റെ അടിസ്ഥാനം ഇതാണ്. നമ്മൾ ചിന്തിക്കാതെ പ്രതികരിക്കുന്നതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്, നമ്മളെപ്പോഴും നമ്മളെ ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടേ ഞാനാണ് ശരി അവൻ തെറ്റാണ്, അല്ലാതെ ഒരിക്കലും എന്താണ് അവനില് ശരിയുണ്ട് ഞാൻ തെറ്റാണെന്ന് ഒരിക്കലും ചിന്തിക്കും. തന്നെ കഴിയുന്നത്ര ന്യായീകരിക്കും, മറ്റുള്ളവനെ കഴിയുന്നത്ര വില്ലനാക്കാൻ ശ്രമിക്കും. ഇത് ഇങ്ങനെ പറയാൻ ലോകത്ത് ഒരു മനുഷ്യന് വാസ്തവത്തിൽ അവകാശമില്ല, കാരണം എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും അവർ ഇതിലൂടെയൊക്കെ കടന്നു മുമ്പോട്ട് പോകും. പിന്നെ നമ്മൾ എത്രയും നേരത്തെ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് നമ്മൾ ഇതിനെക്കുറിച്ചൊരു എന്താണ് ഒരു നല്ല ശീലം വളർത്തിയെടുത്താൽ അത് നമ്മുടെ ജീവിതത്തിന് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അന്നും ഒരു വില്ലനായി തന്നെ ഇരിക്കും, മനസ്സിലായി. നമുക്കൊരിക്കലും നായകനാവാൻ പറ്റത്തില്ല. മറ്റുള്ളവരെല്ലാം അവനൊരു കുഴപ്പക്കാരനാണ്, ഒരാളും എന്താണ് കുറ്റം അവന്റേതല്ല എന്ന് ആരും പറയത്തില്ല. എല്ലാവരും പറയും അവനാണ് അവന് കുഴപ്പമാണ്. ആ മറ്റുള്ളവർക്ക് നമ്മളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും മാറും. ആ പറ്റും. ഇനി മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണ്ട. കാരണം എന്തെന്ന് വെച്ചാൽ നമ്മളെക്കുറിച്ച് വേറെ ഒരു കാഴ്ചപ്പാട് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുമായിട്ട് ഇടപെടണമെന്നൊന്നുമില്ല. വളരെ ദൂരെ ഇരിക്കുന്ന ഒരാളിന്, ഇപ്പൊ അമേരിക്കയിൽ ഇരിക്കുന്ന ഒരാളിന് എന്റെ ജീവിതത്തിൽ ഒരിക്കലും എന്നെ കണ്ടിട്ടില്ലാത്ത, ഞാൻ ആരാണെന്ന് അറിയാത്ത ഒരാളും എന്നെ കുറിച്ചൊരു കാഴ്ചപ്പാട് കാണും. അതെനിക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. നമ്മുടെ കാഴ്ചപ്പാടുകൾ നമുക്ക് മാറ്റിയെടുക്കേണ്ടത് നമ്മളുമായി സഹകരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. നമ്മളുമായിട്ട് നിരന്തരം സഹകരിക്കുന്ന ആൾക്കാരിൽ നിരന്തരം സഹകരിക്കുന്നവർക്ക് അവർക്ക് നമ്മളെക്കുറിച്ചുള്ള ധാരണകൾ എന്താണ്, അത് നമ്മളാണ് തിരുത്തേണ്ടത്, അവരല്ല തിരുത്തേണ്ടത്. നമ്മൾ സ്വയം തിരുത്തണം. അപ്പൊ അവരിൽ തിരുത്തുവരും. നമ്മളാണ്, അല്ല നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്, അവൻ ശരിയാവണം അവൻ തിരുത്തണമെന്നാണ്. അങ്ങനെയല്ല വേണ്ടത്. നമ്മളോട് നിരന്തരം സഹകരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചുള്ള നമ്മുടെ ധാരണകളും നമ്മൾ തിരുത്തണം. നമ്മളെ തിരുത്തിയാലേ അത് വരും, അല്ല അവന് തിരുത്താൻ പറ്റില്ല. അത് തീർച്ചയായിട്ടും വരും. നമ്മൾ സ്വയം മാറുന്നതനുസരിച്ച് അയാളിലും മാറ്റം വരും. നമ്മള് എന്താണ്, നമ്മള് നിരന്തരം സഹകരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സൗഹാർദ്ദവും നമ്മുടെ ശത്രുതയും നമ്മൾ സൃഷ്ടിക്കുന്നതാണ്, അവര് സൃഷ്ടിക്കുന്നതാണ്. ഇത് രണ്ടും നമ്മളുണ്ടാക്കുന്നതാണ്. അപ്പോ സൗഹാർദ്ദമാണ് നമ്മൾ ഉള്ളിൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾ പറയാം അവൻ നല്ലവനാണ്. ശത്രുതയാണ് ഉണ്ടാകണമെങ്കിൽ പറയാം അവൻ മോശമാണ്. ഇതിന്റെ രണ്ടു ഉത്തരവാദി 90% നമ്മളാണ്. 10% മറ്റുള്ളവർക്ക് ഉത്തരവാദിത്തമുള്ളൂ. പക്ഷെ ആ 90% തന്നെ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത്, 10% അല്ലല്ലോ. അതുകൊണ്ട് എപ്പോഴും സംഭവിക്കുന്നത് എന്താണ്, നമ്മളിൽ ഉള്ള ചിന്ത പിന്നെ പ്രവൃത്തി, അല്ലാതെ പ്രവൃത്തി പിന്നെ ചിന്ത, ഈ ഒരു കാര്യം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കറക്റ്റ് ചെയ്താൽ തന്നെ നമ്മുടെ ചുറ്റുപാടുകളിൽ നമുക്കൊരുപാട് സൗഹാർദ്ദം ഉണ്ടാക്കാൻ പറ്റും, നമ്മളുമായി സഹകരിക്കുന്നവർ. ബാക്കിയുള്ള കാര്യം പോട്ടെ, അതുകൊണ്ട് നമുക്ക് നമ്മളുമായി സഹകരിക്കാത്തവരുടെ കാര്യം പോട്ടെ, നമുക്ക് ചിന്തിക്കേണ്ടായി. അവരെ നമ്മളെ കുറിച്ച് എന്തോ ധരിച്ചോട്ടെ, എല്ലാവരും നമ്മളെ കുറിച്ച് നല്ലത് ധരിക്കണം, അങ്ങനെ ഒരു ധാരണയൊന്നും നമുക്ക് വേണ്ട. പക്ഷെ നമ്മളുമായി നിരന്തരം സഹകരിക്കുന്ന വ്യക്തികൾക്ക് നമ്മളെക്കുറിച്ച് നമ്മളുമായി നിരന്തരം സഹകരിക്കുന്ന വ്യക്തി നമ്മളെക്കുറിച്ച് നിരന്തരം പരാതി പറയുകയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന് ഒരു പരിധിവരെ നമുക്കതിൽ ഉത്തരവാദിത്വമുണ്ട്. അയാൾക്ക് ഉത്തരവാദിത്വം ഇല്ലെന്നല്ല പറയുന്നത്, അതിൽ നമുക്കൊരു വലിയ ഉത്തരവാദിത്വം. എന്തുകൊണ്ട്? നമ്മൾ നമ്മളെ കറക്റ്റ് ചെയ്യുന്നില്ല, നമ്മൾ നമ്മളെ തിരിച്ചറിയുന്നില്ല, നമ്മുടെ പ്രശ്നം നമ്മൾ മനസ്സിലാക്കുന്നു. അല്ല, ഇവിടെ വരുന്നവർക്ക് നമ്മളിത് പല സന്ദർഭങ്ങളിലും പറയുന്നേ, നമ്മള് എന്താണ് എന്തൊക്കെ പാഠം കൊടുത്താൽ നമ്മളിത് ഇഞ്ചക്ഷൻ വെച്ച് പനി മാറ്റുന്ന പോലെ നടക്കുന്ന ഒരു സംഗതിയാണ്. നമ്മള് സ്വയം ചിന്തിക്കണം. ഇത് നമ്മള് ചിന്തിക്കണം. അതിപ്പോ ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ച് മനസ്സിലായോ? ഇനിയിപ്പോ വേറൊരു കാര്യമുണ്ട്. ഞാനിപ്പോ നിങ്ങളോട് ഇതൊക്കെ പറയുന്നു, വളരെ ചിന്തിച്ചിട്ടേ പ്രവർത്തിക്കാവൂ. പ്രവർത്തിച്ച് ചിന്തിക്കേണ്ട, പ്രവർത്തിച്ചിട്ട് ചിന്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ ഒരു സാഹചര്യത്തിൽ ഞാൻ തന്നെ ഇതിന് വിരുദ്ധമായി പ്രവർത്തിച്ചെന്ന് വരും. എങ്ങനെയാണെങ്കിൽ എന്റെ ഉള്ളിലിരിക്കുന്ന ജീൻ എന്നെ അത്രമാത്രം സ്വാധീനിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ ഒരാൾ പറയുന്നു എന്ന് വിചാരിച്ച് അയാൾ കറക്റ്റാണെന്നുള്ള അർത്ഥമില്ല. അപ്പൊ അറിഞ്ഞതുകൊണ്ട് അയാൾ കറക്റ്റാവുമെന്നുമില്ല. ഒരു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അയാളിൽ അങ്ങനെ ഒരു പരിവർത്തനം സംഭവിക്കണം. ഗുരു പറയും, അയ്യോ അങ്ങനെ പറ്റിപ്പോയല്ലോ എന്ന് ചിന്തിക്കാത്ത തരത്തിൽ, അങ്ങനെ സംഭവിച്ചു പോയല്ലോ, അങ്ങനെ പറ്റിപ്പോയല്ലോ, അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ചിന്തിക്കാത്ത തരത്തിൽ ഒരാളുടെ മനസ്സ് ശുദ്ധമാവുന്നതിനാണ് മുക്തി എന്ന് പറയുന്നത്. അല്ല സമാധി ഇരിക്കുന്നതൊന്നുമല്ല. മനസ്സിലായ നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളും നമ്മൾ ചിന്തിക്കാറുണ്ടല്ലോ, അത് ചെയ്യേണ്ടായിരുന്നു. അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യം എന്റെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ലായിരുന്നു. ഇങ്ങനെ ചിന്തിക്കാത്ത രീതിയിൽ നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കുന്നതിനാണ് മുക്തി എന്ന് ഗുരു പറഞ്ഞിരിക്കുന്നതാണ്. അങ്ങനെ പറയുമ്പോൾ ആ മുക്തി എന്ന് പറയുന്നത് വളരെ ലളിതമായൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ അത് ഇത്രയേ ഉള്ളൂ, നമ്മൾ നമ്മളെ കറക്റ്റ് ചെയ്യുക. അങ്ങനെയുള്ള വീഴ്ചകൾ നമ്മുടെ ഭാഗത്തു നിന്നും വേറെ ഒരാൾക്കും ഒരു ഉപദ്രവവും എന്താണ് ഉണ്ടാകാത്ത രീതിയിൽ നമ്മൾ നമ്മളെക്കുറിച്ച് വളരെ ജാഗ്രതയോടുകൂടി ഉണർന്നിരുന്ന് നമ്മൾ നമ്മളെ തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ നമ്മളെ നിരീക്ഷിക്കുന്നതിന് ഒരു അടുത്തിരിക്കുന്നവനെ നിരീക്ഷിക്കും. അവൻ എന്ത് ചെയ്യുന്നു, അവനെങ്ങോട്ട് പോകുന്നു, അവന്റെ പ്രവൃത്തികൾ എന്താണ്, ആ സമയം നമ്മൾ നമ്മളെ നോക്കിയാൽ മതി. ഇത് ഞാൻ പറയുന്ന ഒരാശയം. നമ്മളതിന്റെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് കുറച്ച് ജീവിതാനുഭവങ്ങളിലൂടെ അത് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. എല്ലാ തരത്തിലുള്ള ഈ പെട്ടെന്നുള്ള പ്രതികരണം എന്ന് പറയുന്നത് അത് പാടില്ല എന്നറിഞ്ഞിട്ടും ശരിക്കും എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാനത് കറക്റ്റ് ചെയ്തിട്ടുമുണ്ട്. പക്ഷെ അത്രയാണ് നമ്മുടെ ജീനിന് നമ്മുടെ മേലുള്ള സ്വാധീനം എന്ന് പറയുന്നത് അത്രയും നല്ലതാണ്. അതുകൊണ്ടിത് ഉപദേശിക്കാൻ എളുപ്പമാണ്, നമ്മുടെ ജീവിതത്തിൽ അത് വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യം. ഗുരു പറഞ്ഞതുപോലെയുള്ള ആ ശുദ്ധി അതൊരു സിമ്പിളായ കാര്യമാണ്, വളരെ സിമ്പിളാണ്. മുക്തി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ എന്ന് ഒരു കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറ്റിപ്പോയല്ലോ എന്ന് ചിന്തിക്കാടോ വരാതെ ഇരിക്കുക. എന്ന് ഇന്ന് ഈ സമയം നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു നില വന്നു കഴിഞ്ഞു, അങ്ങനെ പറ്റിപ്പോയല്ലോ എന്ന് ചിന്തിക്കാതെ ഇപ്പൊ കഴിഞ്ഞ ഈ നിമിഷം നമ്മളെല്ലാം മുക്തരാണ്. വേറെ മുക്തിക്ക് നിങ്ങൾ കണ്ണടച്ചിരുന്ന് ധ്യാനിക്കുകയോ സമാധി പോവുകയോ ഗുരുദേവതികൾ കാണാപ്പാടം പഠിക്കുകയൊന്നും വേണ്ട. മനസ്സിലായോ? ഗുരു പറഞ്ഞിരിക്കുന്ന ഏറ്റവും ലളിതമായ കാര്യമാണ്. അങ്ങനെ പറ്റിപ്പോയല്ലോ എന്ന് ചിന്തിക്കാതെ, ചിന്തിക്കാനൊരവസരം വരാതിരിക്കും. എത്ര സിമ്പിളായ കാര്യമാണ് എന്നുവെച്ചാൽ, പറയാൻ സിമ്പിളാണ്, ചിന്തിക്കാൻ സിമ്പിളാണ്, പക്ഷെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാണ്. അതിനു പകരം നമ്മളെന്താ ചെയ്യുന്നത്? മറ്റുള്ളവരെ വിചാരണ ചെയ്യുകയാണ്. നിരന്തരം നമ്മുടെ തൊഴിലെന്താണ്? മറ്റുള്ളവരെ വിചാരണ ചെയ്യുന്നത്. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, എന്താണ്? നീ വിധിക്കരുത്, വിധിക്കപ്പെടാതിരിക്കാൻ. മനസ്സിലായി? നീ വിധിക്കരുത് എന്ന് വെച്ചാൽ അവനങ്ങനെയാണ്, അവൻ മറ്റവനാണ്, അവൻ മറിച്ചവനാണ്. ഇതെല്ലാം നമ്മൾ നിരന്തരം ഓരോരുത്തരെ കുറിച്ച് പറയുന്നത് ഇതാണ് വിധി എന്ന് പറയുന്നത്. പേശകാണ്, അതിനകത്താണ്, ഇതാണ്, ഇത് ചെയ്യരുത്. എന്തുകൊണ്ട്? അവിടെ നീ വിധിക്കപ്പെടുകയാണ്, നീ മറ്റുള്ളവരെ വിധിക്കുകയല്ല. എന്താണ്? നീ നിന്നെ തന്നെ തുറന്ന് മറ്റുള്ളവരെ മുമ്പിൽ കാണിക്കുകയാണ്, നീ ഇങ്ങനത്തവനാണ്. ബൈബിളിലെ ഒരു വളരെ ശ്രദ്ധേയമായ ഒരു വാക്യമാണ് യേശുവിന്റെ ഗീപ്രസംഗത്തിൽ വരുന്നത്. നമ്മൾ നിരന്തരം എന്ത് ചെയ്യുന്നു? അവന് കുറ്റം കാണുകയും അവൻ എന്നിട്ട് നമ്മൾ നമ്മളെ തന്നെ വെളിപ്പെടുത്തുകയാണ്. ഇത് നിങ്ങൾ ഒരാൾ വന്ന് എന്റെ അടുത്ത്, മനസ്സിലായോ? എന്റെ അടുത്ത് നിങ്ങൾ വന്ന് ഒരാൾ വന്നിട്ട് വേറൊരാളുടെ കുറ്റങ്ങൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ പ്രതികരിക്കത്തൊന്നുമില്ല. മനസ്സിലായി? അപ്പോ നിങ്ങളെ അപ്പൊ ഞാൻ വിധിച്ചു കഴിഞ്ഞു, പൂർണ്ണമായി 100% ഞാൻ വിധിച്ചു കഴിഞ്ഞു. ഞാൻ നിങ്ങളെക്കുറിച്ച് നിരന്തരം ആരെയും കുറിച്ച് നിങ്ങളെ മുമ്പിൽ കുറ്റം പറയണം, നിങ്ങളെ എന്നെയും വിധിച്ചോളൂ, എനിക്ക് പ്രയാസമൊന്നും. മനസ്സിലായോ? അത് അതിനപ്പുറം അത് വേറെ ഒന്നുമില്ല. എനിക്ക് നമ്മുടെ അത് നമ്മുടെ ആന്തരികമായ ഒരു പ്രശ്നമാണ്. ഇതിൽ നിന്ന് നമ്മൾ കരകയറുക എന്നുള്ളതാണ്. അത് ജീവിതത്തിൽ എത്ര കാലം കൊണ്ട് കരകയറുക എന്നുള്ളതല്ല, ജീവിതത്തിൽ എപ്പോഴും അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഈ ഒരു വൈതരണിയിൽ നിന്ന്. ഇത് നമ്മുടെ ജീനുകൾ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ്, നമ്മുടെ ഉള്ളിലിടും. അതിന്റെ പിടിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എന്താണ്, അങ്ങനെ നമ്മൾ സ്വയം എന്താണ് പ്യൂരിറ്റേറിയനിസം എന്ന് പറയും. പ്യൂരിറ്റേറിയനിസം എന്താണ്? നമ്മൾ സ്വയം നമ്മളിൽ എന്താണ് ശുദ്ധിവാദം ഉയർത്തുകയാണ്. നിങ്ങൾ വേറൊരാളുടെ മുമ്പ് പോയിട്ട് അങ്ങനെയാണ്, ഇന്ന ഇങ്ങനെയാണ്, മറ്റും ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ അവിടെ നിങ്ങളറിയാതെ എന്താ ചെയ്യുന്നത്? നിങ്ങളിൽ സ്വയം നിങ്ങളൊരു ശുദ്ധിവാദം ഉയർത്തുകയാണ്. എന്താണ്? ഞാൻ വളരെ കറക്റ്റാണ്. എന്നിട്ട് എന്താണ് നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണം. നിങ്ങളെക്കുറിച്ച് ഒരു ഇമ്പ്രഷൻ വേറൊരാളുടെ ഉള്ളിൽ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. മനസ്സിലാക്കണം. നമ്മൾ മറ്റൊരാളെ എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യിക്കാൻ ശ്രമിക്കുകയാണ്. ഇതെല്ലാം പറയുമ്പോഴത്തേക്ക് ഞാനൊരു യോഗ്യനാണെന്ന് അയാളെ ധരിച്ചോട്ടെ എന്നാണ്. പക്ഷെ ഒരിക്കലും മനഃശാസ്ത്രത്തെക്കുറിച്ച്, ഈ മനഃശാസ്ത്രം എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് അറിയാമെന്നുള്ള ഒരാളിന് അപ്പം മനസ്സിലാവും ഇത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. എനിക്ക് ചോദ്യം വ്യക്തമായി. ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ ജീൻ നമ്മളെ പിടിച്ച് ഞെരുക്കുന്നതാണ്. നമ്മുടെ ഉള്ളിലൊക്കെ ഇരിപ്പുണ്ട് ഒരു വിഷവിത്ത്. നമ്മുടെ ഉള്ളിൽ ഇരിപ്പുണ്ടൊരു വിഷവിത്ത്. പഴയകാലത്ത് അതിനെ പറഞ്ഞിരുന്നത് ബൈബിളിൽ പറയും, അത് ആദിമ പാപമാണ്. അത് വിശ്വാസമാണ്, മതത്തിന്റെ വിശ്വാസം. ഇവിടെ നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയും എന്താണ്, നമ്മുടെ സംസ്കാരമാണെന്ന് പറയും. ആധുനിക ശാസ്ത്രം പറയുന്നതല്ല, അത് നമ്മുടെ ജീനുകളാണ്, നമ്മുടെ ഉള്ളിലിരുന്ന് പ്രവർത്തിക്കുന്നു. എന്തുകൊണ്ട് ഇതൊക്കെ നമ്മുടെ ഉള്ളിലിരുന്ന് പ്രവർത്തിക്കുന്നു എന്നുകൊണ്ടാണ്, നമ്മൾ കുരങ്ങുകളുടെ സന്തതിയാണ്, അതൊരിക്കലും മറക്കാൻ പാടില്ല. എവല്യൂഷനെ ഒരിക്കലും നിഷേധിക്കാൻ പറ്റില്ല. അപ്പൊ അതിന് ശാസ്ത്രം ഒരുപാട് തെളിവുകൾ കൊണ്ടുവന്ന് കഴിഞ്ഞു. മതഭ്രാന്തന്മാർ മാത്രമേ അതിനെ നിഷേധിക്കൂ. മതഭ്രാന്തന്മാർ വിശ്വാസ വ്യാപാരികൾ, അവരൊന്നും അതിനെ അംഗീകരിക്കില്ല. വിശ്വാസ വ്യാപാരി എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, വിശ്വാസത്തെ വ്യാപാരം നടത്തി കാശുണ്ടാക്കുന്നവർ, കാശും അധികാരവും പണമൊക്കെ ഉണ്ടാക്കുന്നവർ, അവരൊഴികെ ബാക്കിയെല്ലാവരും ഈ എവല്യൂഷനെ അംഗീകരിക്കുന്നവരാണ്. നമ്മുടെ ഉള്ളിൽ പല എന്താണ് ജീനുകളും ഇരിപ്പുണ്ട്, അതിന് മ്യൂട്ടേഷൻ സംഭവിക്കുന്നില്ല. എന്നുവെച്ചാൽ അത് പ്രവർത്തനക്ഷമമാകാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെങ്കിലും മര്യാദക്കാരായിരിക്കുന്നത്. അത് ഏത് സമയമാണ് അത് മ്യൂട്ട് ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റില്ല. മ്യൂട്ട് ചെയ്ത് അപ്പൊ ഇതെല്ലാം ഇങ്ങനെ കടന്നു വരും. നമുക്ക് തന്നെ അറിയത്തില്ലല്ലോ ഇതൊക്കെ എവിടുന്നാ വരുന്നത്, നമുക്ക് തന്നെ അറിയാൻ പറ്റുന്നില്ല. അപ്പോ ഉള്ളില് വളരെ പെട്ടെന്ന് കാമം കടന്നു വരുന്നു, ക്രോധം കടന്നു വരുന്നു, ഇതൊക്കെ എവിടുന്നാ വരുന്നത്? ഈ കുരങ്ങിന്റെ സാധനം നമ്മുടെ ഉള്ളിൽ ഇരിക്കുകയാണ്. കുരങ്ങിനെപ്പോഴും തന്നെ പണി, കുരങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതിനെന്തെങ്കിലും നിയന്ത്രണമുണ്ടാകും, ഒന്നുമില്ല. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഇരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ ചാടിക്കേറി വരുന്നത്. പിന്നെ ഈ സന്യാസത്തിൽ ഇതിലൊക്കെ വരുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ബ്രഹ്മചാരി സന്യാസം ഇതൊക്കെ ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ സംഭവിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനെയുള്ള ഈ കാമമൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിനെ നമ്മൾ അടക്കും. അടക്കുമ്പോഴാണ് ഈ സ്വാമിമാരൊക്കെ പൂണ്ടുകളാകുന്നത്, മനസ്സിലായ? അപ്പൊ ഇത് ഫിസിക്കലായിട്ട് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുക, അവരെ തോളിച്ചാടി കയറുക, അവരെ വിരട്ടുക, മസിൽ കാണിക്കുക, ഇതൊക്കെ ഉള്ളിലിരിക്കുന്ന കാമമാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത്. സെക്സ് അതാണ് ഈ പ്രവർത്തിക്കുന്നത്. അവന്റെ ഉള്ളിൽ ഇതിരിക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ കാണിക്കുന്നത്. ഈ അക്രമം മുഴുവൻ നടക്കുന്നതിന് അവനെ പ്രേരിപ്പിക്കുന്നതിന് ഒരു പ്രധാന കാരണം അവന്റെ സപ്രസ് ചെയ്ത സെക്സാണ്, കാമവികാരമാണ്. അതാണ് കാരണം, അതൊരു വലിയ ഊർജമാണ്. ആ ഊർജം എന്ന് പറയുന്ന അവന് ചെലവഴിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? സ്വാമിയായിപ്പോയി ആണോ അല്ലേ? അപ്പൊ സ്വാമിയായിപ്പോയി. അപ്പൊ ഇവൻ ഇതൊക്കെ ഇങ്ങോട്ട് ഉള്ളിൽ അടക്കിയിട്ട് അവൻ പിന്നെ മസ്ജിദ് കളിക്കട്ടെ, പറ നമുക്കൊരു നോക്കാം. ഉണ്ടായ ചാടി പിടി അക്രമം മുഴുവൻ ഈ നടക്കുന്നത് നമ്മൾ മറ്റുള്ളവന്റെ തോളിൽ കയറി, അവൻ നമ്മുടെ തോളിൽ കയറി, മൊത്തം ഇതൊക്കെ ഉള്ളിൽ കിടന്നിങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്താണ് വരുന്ന സമയം പോലെ ഇതൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ ഉള്ളിൽ കിടക്കുന്നവരും പോകുക. മനുഷ്യന് സാമാന്യമായ വിവരം എല്ലാ മനുഷ്യർക്കും ഉണ്ട്, വിവരം ഇല്ലാതെ ഒന്നുമില്ല. പക്ഷെ വിവരം അനുസരിച്ച് അവന് പറയാനും പ്രവർത്തിക്കാനും ചിന്തിക്കാനും പറ്റുന്നില്ല. നമ്മൾ ഈ ഉപദേശിക്കുന്ന കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം. ഇല്ലേ, ഇതൊക്കെ അറിയത്തില്ലേ? ഇതുവരെ പറയട്ടെ, തൊട്ട പൊട്ടിയിട്ടല്ല എന്തെങ്കിലും കാര്യമുണ്ടോ? എല്ലാവർക്കും അറിയാം ഇതൊക്കെ. അത് അങ്ങനെ വിചാരിക്കുന്നൊക്കെ നമുക്കേ അറിയാവും. നമ്മളവിടുന്ന് ഈ അറിവ് തന്നെയാണ് തിരിച്ചറിവെന്ന് പറയുന്നത്. രണ്ടും രണ്ടല്ല. നമ്മള് ഈ പറയുന്ന പോലെ പ്രതികരിക്കുന്ന സമയത്ത് നമ്മുടെ അറിവ് പ്രവർത്തിക്കുന്നില്ല. പ്രതികരിച്ചതിന് ശേഷം പിന്നെ അറിവ് പ്രവർത്തിക്കും, അതുകൊണ്ട് പ്രയോജനമില്ല. പിന്നെ ഭാവിയിൽ പ്രയോജനം വരും ഇല്ലാന്ന് പറയുന്നു. അപ്പൊ ഈ സംഗതിയെല്ലാം നമ്മളെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത്, വേറെ ആരെയും ചുറ്റിപ്പറ്റിയല്ല. നമ്മൾ വെറുതെ പ്രതിയോഗികളെ സൃഷ്ടിക്കുകയാണ് ചുറ്റും. അത് കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു തരും. ശരി, നിർത്താം. ഓട്ടോ ഉണ്ടോ? ഫോൺ വിളിച്ചു. ശരി, നിർത്താം, സമയമായി.